59-ാം ദശകം. നിന്റെ മേ നവകളായ കോമളം പ്രേമവർദ്ധകമതീവമോഹനം സച്ചിദാത്മക സുഖാത്മകം സദാ കണ്ടു മോഹിതകളായി നതാംഗിമാർ അങ്ങുമിങ്ങും അലർബാണപീഡയാൽ നിന്നെ നോക്കി നിലകൊണ്ട ഗോപിമാർ നീ പുലർച്ചയിൽ വനത്തിലേക്കു വേർപെട്ടുപോവതു പുറത്തിടാതയായി യാത്രയാകിൽ മിഴിനട്ടു പേടമാൻ നേത്രമാർ മനമിണങ്ങി നിൽക്കയായി ദൂരെ നിന്നു മുരളീരവും ശ്രവിച്ച് ആത്മനാഥകഥയോതി വാഴ്കയായി കാട്ടിലെത്തിയ ഭവാനും അൻപടെ കാൽ പിണച്ചൊരു കൊഴുത്തതാരുവിൽ ചുവട്ടിൽ നിന്നു മൃദുവായി വീണുവിൻ പാട്ടുപാടി മനതാരിളക്കിനാൻ സ്വർഗനാരികൾ അനങ്കഭൃത്യരായി പക്ഷി പൈക്കളുമനക്കമറ്റുപോയി കല്ലുപോലും അലിവൂ മഹാപ്രഭോ കമ്ര വേണുനിനദങ്ങൾ കേൾക്കവേ വേണുവിൽ കരതളം ചൊല്ലിപ്പതും താളമായി തളിർപദങ്ങൾ വെപ്പതും കണ്ടതില്ല മിഴിയെങ്കിലും മനം കൊണ്ടു കണ്ടതമയങ്ങി ഗോപിമാർ ശങ്കയറ്റു തവമേ നുകർന്നിടും ദേവനാരി പശുവും പതങ്കിയും ത്വൽപദപ്രിയം എന്ന അരണ്യവും ഭാഗ്യയുക്തകൾ പുകഴ്ത്തി ഗോപിമാർ എന്ന് ഒരിക്കൽ മുരളീ നിവേദ്യമാം സുന്ദരാധരരസം നുകർന്നിടാം നിഷ്ഫലം കൊതി മതീയമെന്ന് അകത്താരുവാടിയത ഗോപിമാർക്കുടൻ നാളിൽ നാളിലത്ത നാരിമാർക്ക് അനങ്കാതപം വരമതീവ പുഷ്ടമായി പ്രേമപീഡയിൽ മറന്നു നിത്യവും ഭൗമമാം മുറകളൊക്കെയും വിവോ പ്രേമാനന്ദം വന്നിടാം മഞ്ഞിലാർക്കും മോക്ഷാനന്ദം കേവലം ദുഃഖസാധ്യം ഈ രണ്ടിനും ഗോപിമാർ പാത്രമായി ഭാഗ്യം ഭാഗ്യം കാക്കുകൻ വാദനാഥ.